തൊണ്ണൂറ്റൊന്നാം ദശകം. ശ്രീകൃഷ്ണ മിഥ്യയിൽ പെട്ടുഴലുമൊരു നരനോർക്കിലങ്ങുന്നു മാത്രം രക്ഷാകേന്ദ്രം. സമസ്താത്മക തവഭജനം കൊണ്ടു നിർഭീതനാകാം. നീതാൻ ചൊന്നോരു പൂജാവിധിയിലമരുവോൻ മൂഢമാർഗത്തിലോടിക്കൊള്ളട്ടെ. കണ്ണുകെട്ടിട്ട ബത നിപതിക്കില്ല ദേവാധിദേവാ. ദേഹം വാക്കും മനസ്സും തവ ബലമതിനാൽ ചെയ്വതെന്നും വരാൽമൻ നിന്റേതാണെന്നു ചിന്തിച്ചിക തവ പദപത്മത്തിൽ അർച്ചിച്ചിടുന്നു. കർമ്മം വാക്ക് ഇന്ദ്രിയാർത്ഥൻ കരളുയിരഖിലം നിന്നിലർപ്പിക്കിൽ നായാടിക്കും കിട്ടുന്നു മോക്ഷം. ത്വയി വിമുഖതയാൽ ശബ്ദരാം വിപ്രപോലും രണ്ടാമത്തേതിൽ നിന്നാം ഭയമത് മതിതൻ ജ്യേഷ്ഠ രണ്ടെന്ന ഭാവം ശക്തിക്കൊത്തുള്ളുറപ്പിച്ച് അഹമിഹ പരിശീലിച്ചിടുന്നേൻ. ത്വദൈക്യം മായാസംബന്ധനായിടുകിലജിത ഹരേ മായതൻ നാഥനാകും നിന്നിൽ സൽഭക്തനായിട്ടകതളിരിലെഴും ഭീതി ഞാൻ തള്ളിയേക്കാം. പുണ്യം ചേരുന്ന ഭക്തോത്തമരുടെ പുരുസംസർഗമൂലം മുളയ്ക്കും വർദ്ധിക്കും ഭക്തി. വിത്തേശ്വരരോട്ടിട്ട കലർന്നീടിൽ വിത്തങ്കണക്കെ ചേരേണം ദേവ ഞാനിന്നവരോട് അവരിൽ നിന്നുന്മിഷത്തായി കുതിക്കും. മഹാത്മ്യം കണ്ട് പാപങ്ങള ഒരു പരമാം ഭക്തി ഉണ്ടായി വരേണം. ഏറേണം സക്തി ഭക്തിക്കുടയ വഴിയിൽ നിൻ ജന്മകർമ്മങ്ങൾ വീണ്ടും പാടാൻ നാമം ജപിക്കാൻ പ്രണയം അവയിൽ നിന്നേറി ലോകത്തിലെല്ലാം പോകാൻ പൊട്ടിച്ചിരിക്കാൻ പരിചൊടുകരയാൻ ഗർജനം ചെയ്തിടാൻ നിൻഗാനത്താൽ ഉന്മതിച്ച് ഒട്ടിട നടനമഹോ ചെയ്തിടാൻ നീ തുണയ്ക്കൂ. കാണേണം പഞ്ചഭൂതാത്മകമഖില ജഗത്സൃഷ്ടിനീയായി പതംഗം മത്സ്യം ജന്തുക്കൾ മർത്യൻ മുരഹര ഭഗവൻ മിത്രവും ശത്രുവേയും നിന്നെ സേവിച്ചുറച്ചിടണമിവനു മഹാഭക്തി വൈരാഗ്യപൂർവം. തത്വജ്ഞാനം ലഭിക്കാം ഉലകിനധിപ യത്നങ്ങൾ കൂടാതെ തന്നെ. ക്ഷുൽപീഡ ദാഹപീഡാദികളിക ഭവമാർഗത്തിലുണ്ടായിടട്ടെ. നിൻ പാദധ്യാനമൊന്നാൽ നിമിഷലവമെനിക്കില്ല വൈവശ്യമേതും. ഇഷ്ടാനിഷ്ടങ്ങൾ മോദം വ്യസനം ഇവ മഹാമായതൻ കാര്യമല്ലോ. പാദപ്പൂന്തിങ്കളേന്തും കുളിരൊടു സുഖമായി സഞ്ചരിക്കായി വരേണം. നീയാണിക്കണ്ടതെല്ലാം ഇതി നിനവ് വരില്ലെങ്കിലേറട്ടെ നിന്നിൽ പ്രേമം ഭക്തപ്രിയത്വം ജഡരുടെ കൃപയും വൈരിയെ തള്ളി നിൽപ്പും. അല്ലെങ്കിൽ ശ്രദ്ധ വർദ്ധിക്കണം ഐ ഭഗവത്ബിംബപൂജയ്ക്കെനിക്കിന്നേവം. സേവിപ്പവനും ദ്രുതമിക വളരാം ഭക്തരിൽ ഭക്തനായി. സ്വന്തം രൂപം മറച്ച ഇക്ഷിതി ജലമരുദാദ്യങ്ങളായി നീലതിപ്പൂ ജന്തുക്കൾക്കേകിടുന്നു വിവശത പല ദുഃഖങ്ങളാൽ കർമ്മജന്യം. മായാബന്ധം കളഞ്ഞിടുക ഭുവനപദേ ചിത്തശാന്തിക്കു വേണം പാദത്തിൽ ഭക്തി എന്നാണരുളിയതു വിഭോ. സിദ്ധയോഗീ പ്രബുദ്ധൻ ജന്തുക്കൾക്കുള്ള ദുഃഖം തരണമിക വിവേകത്തെ ആചാര്യപാദത്താലേ നിന്നെ ഗ്രഹിച്ച ഗുണകഥകൾ ഉരച്ചേറി ഭക്തിപ്രഭാവം മായാബന്ധം വെടിഞ്ഞിട്ട് അമിത സുഖപദത്തിങ്കലെത്തി സുഖിപ്പാനാദ്യ പ്രസ്ഥാനമാകേണ അമിത നിലപതേ നീക്കുകൻ രോഗമെല്ലാം.